കുഗതി പ്രാദേഹ ആണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അതില് ഒന്ന് കു എന്ന് പറയുന്ന ശബ്ദം അമ്പ്യം, അത് സുബന്ധമായിട്ട് സമാസം വരുന്നു. നിത്യസമസ്യതയും നിത്യം ക്രീഡ ജീവിക്കുകയോ പൂർവ്വസൂത്രത്തിൽ നിന്ന് നിത്യം ഇങ്ങോട്ട് വരുന്നു. അതുകൊണ്ട് ഇത് വികല്പമല്ല, അതുകൊണ്ട് തന്നെ അസുഖത വിഗ്രഹമാണ്. കുസ്സിത പുരുഷ കുപുരുഷ കുസ്സിത പുത്ര കുപുത്ര കുസ്സിത മാതാ കുമാത, ഇങ്ങനെയെല്ലാം കുമായിട്ടുള്ള സമാസം വരുന്നു. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. കുഗ്രാമം എന്നെല്ലാം പറഞ്ഞാൽ മോശമായ അർത്ഥമല്ല എന്ന് പറയുന്നത് ശരിയാണ്. മോശമായ അതായത് കുറവ് എന്നേ അർത്ഥമുള്ളൂ, അത് നികൃഷ്ടം എന്നുള്ള അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇപ്പോ അതും ഒരു ന്യൂനത. സിദ്ധ പുരുഷൻ എന്ന് പറയുമ്പോ അതിപ്പോ ഏതർത്ഥത്തിലാണ്, ഏതർത്ഥത്തിലും വ്യാഖ്യാനിക്കാമല്ലോ. എന്താണോ ന്യൂനത, ന്യൂനത എന്നുള്ള അർത്ഥത്തിൽ പറയുന്നു. അതിൽ തന്നെ പിന്നെ വരുന്നതാണ് എന്താണ്, കത്ത് ആദേശം വരും, കാ ആദേശം വരും. കോഷണം കവോഷണം അങ്ങനെയൊക്കെ പ്രയോഗങ്ങൾ വരുന്നു. അത് നമ്മൾ തദ്ധിതത്തിൽ പഠിക്കുന്നതാണ് ആദേശങ്ങളെല്ലാം. അങ്ങനെയും വരാം. അത് കണ്ടു കഴിഞ്ഞാൽ ഈ കുഗതി പ്രാദേയപ്രകാര സമാസം വന്നാണ് കൂവിന് കഥാദേശം വന്നു അല്ലെങ്കിൽ കവാദേശം വന്നു എന്ന് മനസ്സിലാക്കണം. കദുഷ്ണം കോഷ്ണം കവോഷ്ണം അങ്ങനെയൊക്കെ വരാം. പിന്നെ അടുത്ത് വരുന്ന ഗതിയാണ്. ഗതി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉപസർഗാഹ ക്രിയായോഗെ ഗതിസ്റ്റ്, ഉപസർഗങ്ങൾക്ക് ക്രിയയുമായി അന്വയം, പ്രാതികൾക്ക് ക്രിയയുടെ അന്വയത്തിൽ ഉപസർഗ സഞ്ജയം വരുന്നു, ഗതിസഞ്ജയം വരുന്നു. പ്രാതികൾക്കാണ് അത് കിട്ടുന്നത്. പ്രാതികളെന്ന് പറയുമ്പോൾ 22 എണ്ണം ഏതൊക്കെയാണ്? അഭിവൃദ്ധി പരിയുക 22 എണ്ണം. ഈ 22 എണ്ണത്തിന് ഗതിസഞ്ജയം വരാം. എന്നാൽ ഇതുകൂടാതെ പാണിനി ധാരാളം ഗതിസഞ്ജ വിധിക്കുന്ന ഒരുപാട് സൂത്രങ്ങളുണ്ട്, ഇവിടെ കൊടുക്കുന്നുണ്ട്. പൂര്യാദിച്ചിടാജസ്ത അനുകരണം ജാനിതിപരം ആദരാദാ അനാദരയോ സദസ്തി, ഇതെല്ലാം ഗതിസഞ്ജ വിധിക്കുന്ന സൂത്രങ്ങളാണ്. ഭൂഷണ അലം അന്തരപരിഗ്രഹേ കണേ മനസ്സി ശ്രദ്ധ പ്രതീഖാദേ പുരോ അവിയം അസ്തഞ്ച, ഈ വരുന്നതെല്ലാം ഗതിസഞ്ജ വിധിക്കുന്ന സൂത്രങ്ങളാണ്. സാക്ഷാത് പ്രകൃതി പറയുന്നുണ്ട്. ഇതില് എളുപ്പമുള്ളതെന്ന് നോക്കാം. കാരണം ഈ സമാസം വരുമ്പോൾ ഇതെല്ലാം തദ്ധിതമാവും കൃതന്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് സിദ്ധാന്തമായി കൊടുക്കുന്ന സൂത്രം ഒക്കെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. ഇതിൽ നിന്ന് എളുപ്പമുള്ള ഒരു സൂത്രം കൊടുക്കാം, ചെറിയ സൂത്രം. പുരോവിയും പുരസ്കൃത്യ സംഗതി വളരെ സിമ്പിളാണ്. എന്താണ് ഗതി സമാസത്തിന് ഉദാഹരണമാണ്. പുരോവിയം എന്ന് പറയുന്ന എന്താണ്? പുര എന്ന് പറയുന്ന അവ്യയത്തിന് ഗതിസഞ്ജയുണ്ട്, വേറെ ഒന്നുമായിട്ട് അതിന് ബന്ധമില്ല. പുര എന്ന് പറയുന്ന സിദ്ധാന്തം ശനു മുമ്പോട്ട് പോകണം. ഞാൻ ഇപ്പൊ വായിച്ചത് മുമ്പോട്ട് പോകണം. അടുത്ത് അത് തന്നെ പുരോഗിയും പുരസ്കൃത്യ സൂത്രം പറയുന്ന എളുപ്പമാണ് മനസ്സിലാക്കാൻ, മറ്റൊക്കെ പ്രയാസമാണ്. പുര എന്ന് പറയുന്ന അവ്യയത്തിന് ഗതിസഞ്ജയുണ്ട്. അപ്പൊ ഇവിടെ പുരസ് ആണ് ഗതിസഞ്ജം. പിന്നെ ത്വായുമായിട്ട് സമാസം വരും. സമാസം വന്നു കഴിയുമ്പോഴാണ് അത് കൃത്യ എന്നാകുന്നത്. അത് കൃതന്ധത്തിലെ പ്രക്രിയയാണ്. അപ്പോൾ കൃത്യ എന്നാകുന്നു. കൃത്വ എന്നുള്ളത് കൃത്യ എന്ന് മാറുന്നത് ഇനി പഠിക്കേണ്ടതാണ്. ഈ ഗതി സമാസം വന്നു കഴിഞ്ഞാൽ അവിടെ കൃതന്ധം അല്ലെങ്കിൽ തദ്ധ്യതം എല്ലാം വരും. ഇവിടെ ത്വാകൃത്യായി കൃത്വ എന്നുള്ളത് കൃത്യ എന്ന് മാറി. അവിടെ കു ഗതി പ്രാദേഹ എന്നാ പറഞ്ഞിരിക്കുന്നു. ഗതി സമാസം വരുന്നു, ഗതിക്ക് സുബന്ധമായിട്ട് സമാസം വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇവിടുത്തെ ഗതി ഏതാണ്? സുബന്ധം ഏതാണ്? കൃത്യ. കൃത്വ കൃത്യായി രണ്ടായാലും തൽക്കാലം വ്യത്യാസമൊന്നുമില്ല. കാരണം നമ്മളത് പഠിച്ചിട്ടില്ല. സമാസേ അനു പ്രോക്ത്വ ലപ് സൂത്രം പഠിച്ചിട്ടില്ലല്ലോ. തൽക്കാലം അങ്ങോട്ട് പോകണ്ട. സമാസം വന്നു കഴിഞ്ഞാൽ കൃത്വ കൃത്യാവും. അതല്ല നമ്മളിപ്പോൾ അറിയേണ്ടത് ഏതാണ് സുബന്ധം എന്നുള്ളതാണ്. ഏതാണ്? കൃത്യ. പുരയും കൃത്യവുമായിട്ട് സമാസം വന്നു. പുരസ്കൃത്യ. ഇവിടെ കാ പരത്തിലിരുന്ന കുപ്പോഹോ കപ്പോച്ച വരേണ്ടതാണ്. പക്ഷേ നമസ്പുരസോ ഗത്യോ എന്നൊരു സൂത്രപ്രകാരം സകാരം തന്നെ ഇരിക്കും. അതാണ് പുരസ്കൃത്യ നമസ്കാരം എന്നൊക്കെ വരുന്നു. അല്ല നമഹക്കാരം എന്നല്ല വരുന്നു, പുരസ്കൃത്യ എന്ന് വരുന്നു. പിന്നെ ഇതിനെ തന്നെ സാക്ഷാത് പ്രഭൃതീനിജ എന്ന് പറയുന്ന ഒരു സൂത്രം അതിപ്പെടുത്തി കഴിഞ്ഞാൽ മാറ്റവും വരാം. അത് പോട്ടെ, തൽക്കാലം ഇത്രയും മതി. കൂടുതൽ പോയാലും ശരിയാവില്ല. അതായത് കൂവിന് നമ്മൾ ഉദാഹരണം പഠിച്ചു. പിന്നെ വരുന്ന ഗതിക്ക് ഉദാഹരണമാണ്. സിദ്ധാന്തം പറയുന്ന സൂത്രം നമ്മൾ വിട്ട് അതിനകത്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രയാസമാണ്. എളുപ്പമുള്ള വന്നെടുത്ത് പുരോവിയും. ഇവിടുത്തെ പുര എന്ന് പറയുന്നത് ഗതിയാണ്. കാരണം പുരോവിയോ എന്ന് പറയുന്ന സൂത്രം എന്ത് വിധിക്കുന്ന സൂത്രമാണ്? ഗതിസഞ്ജ വിധിച്ച് പുര. ഒരു സുബന്ധമായിട്ട് സമാസം വന്നതിനാണ് ഇവിടെ കൃത്യ കൊടുത്തത്. അത് കൃത്വ കൃത്യയായി മാറിയതാണ് പുരസ്കൃത്യ ആയി. അലൗകികരം എങ്ങനെയാണ്? പുരസ് കൃത്വ അതാണ്. ആ അതിനും സുപ്പ് ലോപിച്ചു. ത്വാ ത്വസിൻ ക്വസ്നഹ പഠിച്ചിട്ടുണ്ടോ? അവ്യപ്രകരണത്തിൽ പഠിച്ചതാണ്. അത് കൃതന്ധത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാകും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് കിടക്കേണ്ട കാര്യമില്ല. വെറുതെ മനസ്സിന് പ്രയാസം ഉണ്ടാകുന്നുണ്ട്. ഇത്രയും മാത്രം മനസ്സിലാക്കുക. പുരസെന്ന് പറയുന്ന ഇവിടെ ഗതിയാണ്. അത് കൃത്യമായിട്ട് സമാസം എന്ന് ഇത്രയും മനസ്സിലാക്കുക. അതാണ് കോതി പ്രാതെ പറയുന്ന എന്താണ്? ഗതിക്ക് സുബന്ധമായിട്ട് സമാസം വരും. അത് നിത്യ സമാസമാണ്. ഇത്രയും മനസ്സിലാക്കുക. മറ്റേലേക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ പ്രയാസം വരും. ഇത് അഭിയം എന്ന് പ്രത്യേകം പറയാൻ കാരണമുണ്ട്. ഇത് അഭിയമല്ലാത്ത ശബ്ദമുണ്ട്. പൂഹ് പുരോ പുരഹ പുരം പുരോ എന്ന് പറയുന്ന ശബ്ദമുണ്ട്. അതുകൊണ്ട് അഭിയം എന്ന് പ്രത്യേകം പറഞ്ഞു. പക്വന് ഉദാഹരണമായി, ഗതിക്ക് ഉദാഹരണമായി അടുത്തു വരുന്നത് പ്രാതികൾ. പ്രാതികൾ സമാസം ചെയ്യുന്നതിനുള്ള പ്രയോഗ ഉപാധികളെ കുറിച്ച് പറയുന്നുണ്ട്, എവിടെയാ സമാസം ചെയ്യേണ്ടതെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് നാല് വാർത്തകങ്ങളാണ് അടുത്ത് പറയുന്നത്. മുമ്പോട്ട് പോയാൽ കാണാം. അല്ല, നാല് അഞ്ച്. അഞ്ച് പ്രാതയ ഗതാദ്യർത്ഥ പ്രഥമയാ, അത്യാദയ ക്രാന്താദ്യർത്ഥ ദ്വിതീയ, അവാദയ കുഷ്ടാദ്യർത്ഥ തൃതീയ, പര്യാദയ ഗ്ലാനാദ്യർത്ഥ ചതുർത്ഥ്യ, നിരാദയ ക്രാന്താദ്യർത്ഥ പഞ്ചമ്യ. കണ്ടോ? ഞാനും കണ്ടില്ല, എവിടെയാണെന്നറിയില്ല. 780 ആ ശരി, ശരിയാണ്. അഞ്ച് വാർത്തയാണ്. എവിടെയാണ് ഈ പ്രാതികൾ സമാസം ചെയ്യേണ്ടത്? സമാസം ചെയ്യുമ്പോൾ എന്തർത്ഥത്തിലാണ്? അതാണ് ഈ അഞ്ച് വാർത്തകങ്ങളിൽ പറയുന്നത്. അതിന് ആദ്യത്തത് പ്രാദേഹ തുടങ്ങുന്ന എങ്ങനെയാണ്? ഗതാദി അർത്ഥേ പ്രഥമയ, ഗതം തുടങ്ങിയ അർത്ഥങ്ങളിൽ പ്രാതികൾ പ്രഥമാന്തമായിട്ട് സമാസിക്കും. അപ്പൊ അവിടെ പ്രാതി എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വാർത്തകത്തിൽ പറയുന്നത് എന്താണ്? അത്യാദയ ക്രാന്ത്യാദ്യർത്ഥേ ദ്വിതീയ, അത്യാദി ശബ്ദങ്ങൾ ക്രാന്തം തുടങ്ങിയ അർത്ഥങ്ങളിൽ ദ്വിതീയമായിട്ട് ദ്വിതീയാന്തമായിട്ട് സമാസം ചെയ്യുന്നതാണ്. ഈ രണ്ട് വാർത്തകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം, ആദ്യം പറഞ്ഞിരിക്കുന്ന എന്താണ്? പ്രാതികൾ. പ്രാതികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രവര അപസമാനോ നിസ്തുയാതി അഭീതി സൂത്ര പ്രതി പരൂപ 22. ഇതാണ് പ്രാതികൾ. രണ്ടാമതെന്താ പറഞ്ഞിരിക്കുന്നത്? അത്യാദയ. ഈ അത്യാദയ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്നു. പ്രാപര അപസമ ബാക്കി ഞാൻ തന്നെ പറയണം. സൂത്ത് അത്യാദയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിക്ക് ശേഷമുള്ളത് അത്യാദയ. അതിക്ക് ശേഷമുള്ളത് അതി അഭി അതി അതി അതി അതിയാണ് ഇവിടെ, അതിയല്ല അതി. അതി അതിക്ക് ശേഷമുള്ളതാണ് അത്യാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത്യാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിക്ക് മുമ്പുള്ളതിനെ എടുക്കാം, ശേഷമുള്ളതിനെ എടുക്കാം, രണ്ടിനെ എടുക്കാം. അത്യാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അതി ആദി യേശാം തേ അത്യാദേഹ ബൗരിയാണ്? അതി ആദിയായിരിക്കുന്ന ഏതിനാണോ, അതി ആദിയായിരിക്കുന്ന ഏതിനാണ്? അതിക്ക് ശേഷമുള്ളതിനാണ്. അപ്പോൾ അത്യാദയ എന്ന് പറയുന്നത് ബൗരി സമാസത്തിലാണെങ്കിൽ അതി ആദിയായിരിക്കുന്ന ഏത് എന്ന് എടുക്കണം. പക്ഷെ ഇവിടെ ആദി എന്ന് പറയുന്നതിന് പ്രഭൃതി അർത്ഥമല്ല. പ്രഭൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയത് എന്നുള്ള കിട്ടും, മുതലായവ എന്ന് മലയാളത്തിൽ പറയും. പ്രകൃതി അർത്ഥമാണെങ്കിൽ ശേഷമുള്ളതെന്നേ എടുക്കാവൂ. പക്ഷെ ഇവിടെ അതിക്ക് എന്താ അർത്ഥമാണ്? പ്രകാരാർത്ഥം. പ്രകാരം എന്ന് പറഞ്ഞാൽ സദൃശം. അപ്പൊ അതിക്ക് സദൃശമായത്, അതിക്ക് സദൃശമായിരിക്കുന്ന എവിടെ മുതലാണ്? പ്രാമുതൽ, പ്രപരകം. അത്യാദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപരകളെ തന്നെ എടുക്കാം. എന്നാ പിന്നെ പ്രാദയ എന്ന് പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാ അത്യാദയ എന്ന് പറഞ്ഞു? അത്യാദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രാതികളെ എടുക്കാനാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പോരെ. പ്രാതി എന്തിനാ അത്യാദയം എന്ന് പറഞ്ഞത്? പ്രാധാന്യേന ഉപദേശ ഭവന്തി. പ്രാധാന്യം അതിനാണ്, ഏതിന്? അതിക്ക് ശേഷമുള്ളത്. പക്ഷെ പ്രാതികളെയും എടുത്ത് സമാസം ചെയ്യുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് എന്തുവരും? ഇവിടെ അത്യാദയ എന്ന് പറയുന്നിടത്ത് ആദിശബ്ദം പ്രഭൃതി അർത്ഥത്തിലല്ല, പ്രകാരാർത്ഥത്തിലാണ്. അപ്പോ പിന്നെ അവിടെ വിശേഷിച്ച് നിർദ്ദേശിക്കുന്ന ആദ്യം എന്താ പറഞ്ഞത്? പ്രാദേഹ പ്രാതിശബ്ദങ്ങൾ ഗതാദി അർത്ഥത്തിൽ പ്രഥമാന്തമായിട്ട് സമാസിക്കുന്നു. അത് അർത്ഥത്തെ നിർദ്ദേശിക്കുക, അതാണ് പ്രയോഗ ഉപാധി എന്ന് പറയുന്നത്. അത് എവിടെയാണ്? ഇപ്പോ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, പ്രഗത ആചാര്യ പ്രാചാര്യ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവിടെ പ്ര എന്ന് പറയുന്ന ശബ്ദം ഗതാർത്ഥത്തിൽ, ഗതാർത്ഥത്തിൽ പ്രഥമാന്തമായി സമാസം ചെയ്യുന്നു. അപ്പോൾ പ്രഗത എന്നുള്ള അർത്ഥത്തിൽ പ്ര സമാസം ചെയ്യുന്നു ഏതുമായിട്ട്? ആചാര്യ ശബ്ദമായിട്ട്. പ്രഗതനായ ആചാര്യൻ, ശ്രേഷ്ഠനായ ആചാര്യൻ എന്നുള്ള അർത്ഥത്തിൽ, മുഖ്യാചാര്യൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രാചാര്യൻ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും അങ്ങനെ പ്രഗതൻ എന്ന് പറഞ്ഞാൽ എന്താണോ പ്രധാനൻ, പ്രധാനി എന്നുള്ള അർത്ഥം, കഴിഞ്ഞുപോയെന്നുള്ള അർത്ഥം എടുക്കാം. പ്രപിതാമഹ, പിതാമഹന്റെ അപ്പൻ്റെ അപ്പൻ, പ്രമാതാമഹ പ്രപിതാമഹ എന്നൊക്കെ പറയുന്നത് അങ്ങനെ എടുക്കാം. പ്രഗത പിതാമഹ പ്രപിതാമഹ, പ്രഗത മാതാമഹ പ്രമാതാമഹ. കൂടുതൽ ശ്രേഷ്ഠമെന്നോ കഴിഞ്ഞുപോയതെന്നോ മുഖ്യമായതെന്നോ ഒക്കെയുള്ള അർത്ഥം കിട്ടും. ആണ് ഇതും ലോകത്തിൽ എങ്ങനെയാണോ പ്രയോഗത്തിലിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഉപയോഗിക്കാവൂ. എന്തുകൊണ്ട്? ശിഷ്ടന്മാര് പറഞ്ഞല്ലോ, ശബ്ദ അർത്ഥ തത്വ സാക്ഷാത്കാരവന്തഃ ശിഷ്ടാഹ. അങ്ങനെയുള്ള ശബ്ദ അർത്ഥ തത്വത്തെ ഗ്രഹിച്ച ശിഷ്ടന്മാരെങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നോ അതുപോലെ പ്രയോഗിക്കാം. അപ്പം അവരിങ്ങനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ടത് ഈയൊക്കെ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ സമാസിച്ച രൂപം എന്താണ്? പ്രാചാര്യ. വിഗ്രഹിച്ച രൂപം എന്താണ്? പ്രഗത ആചാര്യ. ആ പ്രഗത എന്നുള്ള വിഗ്രഹത്തിലൂടെയാണ് നമുക്ക് ഈ അർത്ഥം കിട്ടുന്നത്. പ്രാചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാന ആചാര്യനാണെന്നുള്ള കിട്ടുന്നത് ആ വിഗ്രഹത്തിലൂടെയാണ്. അതിനങ്ങനെ അർത്ഥമുണ്ട്. അപ്പോ പ്രഗത ആചാര്യ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അവിടെ അനുവിഗ്രഹം ഇങ്ങനെ വരും. പ്രാചാര്യസു പ്രാദയ ഗതാദ്യർത്ഥ പ്രഥമയ, പ്രഥമാന്തമായിട്ടാണ് സമാസം ചെയ്യുന്നത്. ഇവിടെ ഏതാണ് പ്രഥമാന്തം? ആചാര്യശബ്ദം. പ്രാതിയിൽപ്പെടുന്ന ഏതാണ്? സമാസം വന്നു, സുപ്പു ലോപിച്ചു, പ്രാചാര്യ എന്ന് വന്നു. പ്രാചാര്യൻ കഴിഞ്ഞുപോയ ആചാര്യനെന്നും പറയും, പ്രപിതാമഹൻ എന്ന് പറയും പോലെ. പക്ഷേ ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് പ്രധാനാചാര്യൻ എന്നുള്ള അർത്ഥത്തിലാണ്. അത് വിശേഷാർത്ഥം ഗമധാതുവാണ് ഗത്ത എന്ന് പറയുന്നത്. ഗത്യർത്ഥ ധാതുക്കൾക്ക് ഗത്യർത്ഥാനാം നാനാർത്ഥത്വം. ഗത്യർത്ഥ ധാതുക്കൾക്കെല്ലാം എന്തുണ്ട്? നാനാർത്ഥങ്ങൾ വരും. ഗത്യാർത്ഥാനാം ജ്ഞാനാർത്ഥത്വം ഇങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് ഗത്യർത്ഥ ധാതുക്കൾ ഉപയോഗിച്ച ഏതർത്ഥത്തിനും കൊണ്ട് യോജിപ്പിക്കാം. പ്രയോഗം അങ്ങനെയാണ്. ഇവിടെ പ്രാദേഹ ഈ വാർത്തയും ഇല്ലെന്നിരിക്കട്ടെ, പ്രാദേഹം സൂത്രത്തിൽ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ പ്രാദേഹ പ്രകാരം പ്രായം സമർത്ഥ സുബന്ധമായിട്ട് സമാസം വന്നാൽ പ്രാചാര്യ എന്നൊരു വസതിക്കത്തില്ലേ? അങ്ങനെ ആ ഇതൊരു വിശേഷാർത്ഥം ഗതാദ്യാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതിന് പറയുന്ന പ്രയോഗ ഉപാധിയെ നിശ്ചയിക്കാം, ഭാഷ്യകാരം പ്രയോഗിച്ചിരിക്കുന്നതാണ്, അതിനു വേണ്ടിയിട്ട് വാർത്തികം ഇങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. പ്രാചാര്യ പ്രാതിക്ക് വേറെ ഉദാഹരണങ്ങൾ, ആ സൂത്രത്തിന് പ്രാതിക്ക് എന്താണ് സുപുരുഷ എന്താണ് സുഷ്ടുപുരുഷ സുപുരുഷ അങ്ങനെയൊക്കെയുള്ളതിൽ പ്രാതി സമാസം ഏറെയുണ്ട്. ഈ ഗതാദി അർത്ഥങ്ങളെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന അർത്ഥം കൂടാതെ തന്നെ എന്താണ് സുപുരുഷ പ്രാതിക്ക് ഉദാഹരണമാണ്. ശോഭന പുരുഷ സുപുരുഷ, കുസ്ഥിത പുരുഷ കുപുരുഷ, അതിന് കൂവല് വന്നു കഴിഞ്ഞു, ഉപതിപ്രാതിയിലെ കൂവല് വന്നു സു അങ്ങനെയൊക്കെ ഉള്ളതിന് വേറെയും വരാം. പക്ഷേ ഈ വിശേഷാർത്ഥം ഗതാദി, ഇത് ഗത ആദി എന്ന് പറയുന്നുണ്ട് ഏതാർത്ഥം, അത് പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കണം. അല്ല ഗതാദി അർത്ഥത്തെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല, ഇന്ന ഇന്ന അർത്ഥങ്ങളാണ്. ശിഷ്ടന്മാർ ഏതർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടോ ആ അർത്ഥത്തെ ഗതാദി കൊണ്ട് എടുത്തോളാം. അപ്പോൾ ശബ്ദം കണ്ടിട്ട് അർത്ഥത്തെ നിശ്ചയിക്കുക, അതെല്ലാം വേറെ വഴിയില്ല. ഏതൊക്കെ അർത്ഥം എന്ന് പറയുന്നത് പ്രാതി എന്ന് പറഞ്ഞാൽ ഏതെന്ന് നമുക്കറിയാം, 22 ഉണ്ട്. പക്ഷെ ഗതാദി എന്ന് പറഞ്ഞാൽ ശബ്ദപ്രയോഗം അനുസരിച്ച് മനസ്സിലാക്കുക, അല്ലാതെ വേറെ വഴി ഇല്ല. അതുപോലെ അടുത്ത് പറയുന്നു അത്യാദയ ക്രാന്താദ്യർത്ഥ ദ്വിതീയ. ആ ഇവിടെ എല്ലാം ഉള്ളിടത്ത് പ്രത്യേകത എന്താണ്? ഇവിടെ എല്ലാം ഇത് വിശേഷത്തിനനുസരിച്ചിട്ടാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ദിഗു പ്രാപ്താപന്ന അലംപൂർവ ഗതി സമാശേഷ പ്രതിഷേധോ വക്തവ്യ. പരവലിംഗം ദന്ത തത്പുരുഷയോഹോ എന്ന് പറയുന്നത് സാമാന്യ നിയമമാണ്. പക്ഷെ പ്രാതിസമാസം എന്ന് പറയുന്നത് ഇത് തന്നെ ഗതിസമാസം. ഗതിസമാസം എന്ന് പറയുന്ന പ്രാതിയാണ് ഈ പറയുന്നത്. ഇതിലും നിഷേധം പറയണമെന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശേഷ്യത്തിനനുസരിച്ച് വരും ഇതിൻ്റെ രൂപങ്ങൾ. മനസ്സിലായോ? ദിഗു പ്രാപ്താപന്ന അലംപൂർവ ഗതിസമാസേഷു പ്രതിഷേധോ വക്തവ്യ. പരവലിംഗം ദന്ത തത്പുരുഷയോ എന്ന് പറയുന്നതിന് ഈ പ്രാതിസമാസത്തിൽ ഗതിസമാസം എന്നവിടെ പറഞ്ഞാൽ പ്രാതിസമാസത്തിൽ നിഷേധിച്ചോളും, വിശേഷത്തിനനുസരിച്ച് വരാം. അടുത്തു വരുന്നത് ഇത് പ്രഥമാന്തവുമായിട്ടുള്ള സുബന്ധവുമായിട്ടുള്ള സമാസം, അടുത്ത് ദ്വിതീയാന്തവുമായിട്ടുള്ള, തൃതീയാന്തവുമായിട്ട്, ചതുർത്ഥ്യന്തവുമായിട്ട്, പഞ്ചമ്യന്തവുമായിട്ട് സമാസം വരാം. അത്യാദയ ക്രാന്താദ്യർത്ഥേ ദ്വിതീയ. അഞ്ചാമത്തെ വാർത്തകം എന്താണ്? നിരാദയ ക്രാന്താദ്യർത്ഥേ പഞ്ചമ്യം. ഇത് രണ്ടും അർത്ഥം പറയുന്നിടത്ത് ഒരുപോലെ തന്നെ പറയുന്നു. ഇവിടെയും പറയുന്ന എന്താണ്? അത്യാദി ക്രാന്താദ്യർത്ഥം. അവിടെ പറയുന്ന നിരാദി ക്രാന്താദ്യർത്ഥം. അവിടെ പറയുന്ന ഈ ക്രാന്താദി അർത്ഥം എന്ന് പറയുന്നത് പ്രയോഗത്തിനനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്നതാണ്. അത് വീണ്ടും ആവർത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ അത്യാദികൾ വരുന്നത് ദ്വിതീയാന്തവുമായിട്ടും നിരാദികൾ വരുന്നത് പഞ്ചമ്യന്തവുമായിട്ടാണ് വ്യത്യാസം. എങ്ങനെ? ഏത്? ഏത് അനുഭവിച്ച് നിരാദേഹം പറയുമ്പോൾ അത്യാദ്യം പറഞ്ഞ പ്രാതിയിൽ മുഴുവനല്ലേ ഗതാദി എന്ന് പറയുന്ന അർത്ഥത്തെ പറയുകയാണ്. അത്യാദിയിലാണ് ഇങ്ങനെ അന്തർഭവിക്കുന്നത്. ഗതാദി ക്രാന്താദി എന്നൊക്കെ പറയുന്ന അർത്ഥത്തെ, പ്രാതി അത്യാദി എന്ന് പറയുന്നത് പ്രാതികളായി. ഒന്ന് ശബ്ദങ്ങളെ കുറിച്ച് പറയുന്നു, മറ്റൊന്ന് അർത്ഥത്തെ കുറിച്ച് പറയുന്നു. പ്രാതികൾ സമാസം ചെയ്യുന്നത് പ്രഥമാന്തമായിട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം അതി തുടങ്ങിയതായിരിക്കും, ഗതി തുടങ്ങിയവ ഗത തുടങ്ങിയതായിരിക്കും. അതിനുദാഹരണം പറഞ്ഞു പ്രഗതാചാര്യ പ്രാചാര്യ. ഇവിടെ അത്യാദേഹവും നിരാദേഹവും പറഞ്ഞല്ലോ സ്വാമി, രണ്ടാമത്തും അഞ്ചാമത്തെ വാർത്തകം. അത്യാദേഹ ക്രാന്താദി അർത്ഥത്തിൽ പറഞ്ഞു. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അത്യാദേഹ ക്രാന്താദ്യർ, അവിടെ എന്ത് പറഞ്ഞു? നിരാദേഹ ക്രാന്താദ്യർ. അത്യാദിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവനും പറയുന്നു പ്രാതിയില്. എല്ലായിടത്തും അങ്ങനെ തന്നെ. ഈ പറയുന്ന അഞ്ച് വാർത്തകങ്ങളിൽ എന്ത് പറഞ്ഞാലും എല്ലാത്തിനെയും എടുക്കാം. ഏത് എല്ലായിടത്തും ആദിശബ്ദം എന്ന് പറയുന്നത് പ്രകാരവചനമാണ്, പ്രവൃത്തിയർത്ഥമല്ല. പ്രാധാന്യമുള്ളതുകൊണ്ട് പറയുന്നു, ഇങ്ങനെയാണ് പ്രയോഗമുള്ളത്. അപ്പൊ അത്യാദി ശബ്ദങ്ങൾ എന്നുവെച്ചാൽ പ്രാതിന്ന് മനസ്സിലാക്കുക. ക്രാന്താദി അർത്ഥത്തിൽ ദ്വിതീയാന്തമായിട്ട് സമാസം വരും. പിന്നെ ഏറ്റവും കൂടുതൽ പ്രയോഗത്തിൽ വരുന്നതാണ് ഈ പ്രാതി സമാസം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ശബ്ദങ്ങളെല്ലാം ഇതിൽപ്പെട്ടാണ്. അതായത് ഇതുപോലെ പ്രാകൂവി ഇങ്ങനെയൊക്കെയുള്ള, ഇതിനെ ഉപസർഗമെന്ന് പറയാൻ പറ്റില്ല. കാരണം ക്രിയായോഗം ഉണ്ടെങ്കിലേ ഉപസർഗമാകത്തുള്ളൂ. പ്രാതികളിലുള്ള സമാസം കണ്ടുകഴിഞ്ഞാൽ അതെല്ലാം നമ്മളൊരർത്ഥം അവിടെ കൽപ്പിക്കാം സന്ദർഭം അനുസരിച്ച് കൽപ്പിച്ചെടുക്കാം. എവിടെ പറഞ്ഞിരിക്കുന്നു ഉപസർജനം എന്ന്? ഇവിടെ പറഞ്ഞിരിക്കുന്നു എവിടെ പറഞ്ഞു? അങ്ങനെ അവിടെ നിന്ന് എത്തിയില്ലല്ലോ. ഇപ്പൊ ഈ പറയുന്ന മനസ്സിലാക്കുക. അവിടെ ഇവിടെയും വായിച്ചുകൊണ്ടിരുന്ന ഞാൻ പറയുന്ന മനസ്സിലാവും. പറയുന്ന ഓരോ ഭാഗങ്ങൾ മനസ്സിലാക്കി പോണ്ടേ മുമ്പോട്ട്. ഏത് മലയാളമാണോ എന്നാ അത് വായിക്കേ, എന്താ എഴുതിയിരിക്കുന്നു അത് പറയണ്ടേ. ഞാൻ വിചാരിച്ച ഇവിടെ എന്തോ എഴുതിയിരിക്കണം. മലയാളമാണെങ്കിൽ വായിച്ചോ. എന്താണ് കേൾക്കുന്നില്ല ഞാൻ? സംശയമുള്ള ഭാഗം വായിച്ചാൽ മതി, മൊത്തം വായിക്കണ്ട. ആ വിഗ്രഹവാക്യത്തിൽ നിശ്ചിതമായ വിഭക്തിയോടുകൂടിയ പദം പൂർവനിപാതം ഒഴിച്ചുള്ള കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിപ്പോ അങ്ങോട്ടൊന്നും എത്തിയതേയില്ല. ദ്വിതീയ എന്ന് പറഞ്ഞ ദ്വിതീയയുടെ ഭാഗത്ത് ആ വാക്ക് കണ്ടോണ്ട് ചോദിച്ചത് അവിടെ എത്തിയില്ല. പ്രാതിഗതാദ്യർത്ഥേ പ്രഥമയ വന്നു. അപ്പൊ അവിടെ ഏതിനാണ് കുറവ് നിവാദം ചെയ്തത്? എന്തുകൊണ്ട്? പ്രാദേഹ. അടുത്ത് വരുന്ന അത്യാദയ ക്രാന്താദ്യർത്ഥേ ദിതി അതിക്രാന്തോ മാലാം അതിമാല. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? മാലാം അതിക്രാന്ത, മാലയെ അതിക്രമിച്ചവൻ എന്നാണ്. മാലയെ അതിക്രമിച്ചവൻ, ഇവിടെ മാല എന്ന് പറയുന്ന ഏത് ലിംഗമാണ്. പക്ഷെ പരവലിംഗം തന്തു തത്പുരുഷയോ അല്ല ഇവിടെ വന്നത്. പിന്നെയോ അതിമാല പുല്ലിംഗമാണ്. ലൗകിക വിഗ്രഹം മാലാം അതിക്രാന്ത. അവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ വാർത്തകം പറയുന്നത് അത്യാദേഹ ക്രാന്താദ്യർത്ഥ ദ്വിതീയ. അപ്പൊ അത്യാദിയിൽ പെടുന്നതാണ് അതിശബ്ദം. അങ്ങനെയുള്ള അതിശബ്ദം അവിടെ വാർത്തകത്തിൽ പറയുന്നത് ക്രാന്താദ്യർത്ഥേ, ക്രാന്തം തുടങ്ങിയ അർത്ഥത്തിൽ ആ അർത്ഥത്തെ കാണിക്കാനാണ് അതിക്രാന്ത എന്ന് പറഞ്ഞത്. ക്രാന്തം എന്ന് വെച്ചാൽ അതിക്രാന്തം, അതിക്രമിച്ചവൻ എന്നുള്ള അർത്ഥം. മാല രോഗത്തിനെയാണോ പറയുന്നത്? എന്താണ് മാല എന്ന് ഒരു അസുഖം, അതിനെയാണോ പറയുന്നത്? ഏത്, അത് ഏത് വേണോ എടുക്കാം. മല എന്ന് പറയുന്ന ഏത് വേണോ എടുക്കാം. ഏത് ശബ്ദത്തിൽ എവിടെ ഉപയോഗിക്കുന്നോ അതെടുക്കാം, അത് പ്രശ്നമാണ്. അർത്ഥം എന്തെന്നുള്ള പ്രശ്നമല്ല. മാല സാധാരണ മാലയെ തന്നെ എടുക്കുക. ഇനി ഒരു സ്ഥലത്തിന്റെ പേരും മാലയുണ്ടെങ്കിൽ അതെടുക്കാം. എന്തായാലും അതിനെ അതിക്രമിച്ചവൻ, മാലയെ അതിക്രമിച്ചവൻ. അർത്ഥം ഏത് വേണോ എടുക്കാം. അതിന്റെ അർത്ഥത്തിനല്ല ഇവിടെ പ്രാധാന്യം, മാലയുടെ അർത്ഥത്തിനല്ല പ്രാധാന്യം. പിന്നെയോ ക്രാന്താർത്ഥം, ഏതർത്ഥത്തിലാണ് അതി ഉപയോഗിക്കുന്നു എന്നുള്ളതിനാണ്. ഇവിടെ അതി എന്ന് പറയുന്നത് ഏതർത്ഥത്തിൽ ഉപയോഗിച്ചു? അതിക്രാന്തോ എന്നുള്ള അർത്ഥത്തിൽ, അതിനാണ് പ്രാധാന്യം, മാലയുടെ അർത്ഥത്തിനല്ല. അപ്പൊ അതിക്രമിച്ചവൻ, മാലയെ അതിക്രമിച്ചനെന്നുള്ള അർത്ഥം കിട്ടണം. ആദ്യം നമ്മൾ കാണുന്നത് സമസ്ത പദമാണ്. എന്താണ് അതിമാല? അതിമാല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എങ്ങനെ തീരുമാനിക്കും? അതും അറിയണമെങ്കിൽ ഈ സമാസം അറിയും. അപ്പൊ ഈ സമാസത്തിൽ നിന്ന് എങ്ങനെ അർത്ഥം കിട്ടും? കാരണം അവിടെ അതിശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് അതിക്രമിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെയാണ് ചോദ്യം വരുന്നത് എന്തിനെ അതിക്രമിച്ചു? അപ്പം പറയുന്നു മാലാം. ആകാരാന്ത സ്ത്രീനീ ശബ്ദമാണ്, ദ്വിതീയാണ് മാലാം. അതിക്രമിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ അതിശബ്ദവും ദ്വിതീയാന്തമായ മാലാശബ്ദവും തമ്മിൽ സമാസം വരുന്നു എന്നാണ് പറയുന്നത്. അതിക്രമിച്ചവൻ എന്നുള്ള അതിശബ്ദവും ദ്വിതീയാന്തമായ മാലാശബ്ദവും തമ്മിൽ സമാസം വരുന്നു. അതിന്റെ വിഗ്രഹമാണ് എന്ത്? അതിക്രാന്ത മാലാം. ഇവിടെ ഒരു പുരുഷനെ കുറിച്ച് പറയണം. എന്താണ് മാലയെ അതിക്രമിച്ചവൻ? അപ്പൊ ആ പുരുഷൻ എന്തായി? പുല്ലിംഗമായി. അതുകൊണ്ട് എന്തുവരും? സമാസം വന്നു കഴിഞ്ഞാൽ അതിമാല എന്ന് വരും. വിശേഷത്തിനനുസരിച്ച് വരും അതിമാല എന്ന് വരും. അത് അതിമാല എന്ന് പറയുന്നത് അതിമാല എന്നുള്ളത് എങ്ങനെ അതിമാല എന്ന് വരും? അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് നേരത്തെ പഠിച്ചിട്ടുണ്ട്? ഗോസ്ത്രീയോർ ഉപസർജന സിപ്രകാരം ഉപസർജന ഹ്രസ്വം വരും ഏതിന്? മാലയുടെ ആകാരത്തിൽ. ഉപസർജന സഞ്ജ വരുന്നത് എങ്ങനെ? അതാണ് ഏക വിഭക്തിക അപൂർവ നിപാത പ്രകാരം ഉപസർജന സഞ്ജ വന്നു. ഗോസ്ത്രീയോർ ഉപസർജന സിപ്രകാരം ഹ്രസ്വം വരുന്ന എന്തുകൊണ്ട്? കാരണം ദിഗു പ്രാപ്താപന്ന അലംപൂർവ ഗതി സമാസേഷു പ്രതിഷേധോ വക്തവ്യ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പരവലിംഗം വരാൻ പാടില്ല. പരവലിംഗം വന്ന അവിടെ എന്തുവരും? അതിമാല എന്ന് വരും. അത് വരാൻ പാടില്ല. പിന്നെ എന്ത് വരണം? ഇത് നിഷേധിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ വിശേഷത്തിനനുസരിച്ച് വരണം. മാലയെ അതിക്രമിച്ചവൻ, അതായത് മാല എന്ന് പറയുന്നത് സൗന്ദര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അതൊരുവന്റെ കഴുത്തിലിട്ട്, കഴുത്തിലിട്ടതിന് വേണ്ടി അവന്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി. പക്ഷെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? മാലയെ അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെ പ്രയോഗിക്കാം അതിമാല. ഇനി എന്താണ് അത് എഴുതിയിരിക്കുന്നത് വായിച്ച് ആ പുസ്തകത്തില് ആ ഭാഗത്ത് എന്താ സംശയം എന്നുള്ളത്? ആദ്യത്തെ വാചകം വായിച്ചിട്ട് എന്റെ കൂടെ വായിക്കാം. വിഗ്രഹവാക്യത്തിൽ നിശ്ചിതമായ വിഭക്തിയോടുകൂടിയ പദം പൂർവ്വനിപാതം ഒഴിച്ച്, അത് നേരത്തെ നമ്മൾ പഠിച്ച സൂത്രമാണ്. അതാണ് ഇപ്പൊ പറഞ്ഞ സൂത്രം. ഏതാണ്? ഏകവിഭക്തി ചൂർവനിപാത. പിന്നെ ഈ സൂത്രപ്രകാരം ഉപസർജനമാകുന്ന പദത്തിന് പ്രാക് പ്രയോഗമില്ല എന്നർത്ഥം. അത് മുമ്പിൽ പ്രയോഗിക്കത്തില്ല. അതൊക്കെ സൂത്രത്തിന്റെ അർത്ഥം പറയുന്നു. പിന്നെ പ്രകൃതത്തിൽ അതിക്രാന്ത മാലാം, അതിക്രാന്തം മാലാം, അതി അതൊക്കെ ആ സൂത്രത്തിന്റെ വ്യാഖ്യാനം. ഏതിന്റെ? ഏകഭക്തിജ പൂർവനിപാതെ, ആ സൂത്രത്തിന്റെ വ്യാഖ്യാനം. പിന്നെ എന്നും മറ്റും വിഗ്രഹം പറയുമ്പോൾ അതിക്രാന്ത ശബ്ദത്തിൽ വിഭക്തികൾ മാറി മാറി വരുന്നു. മാലാം എന്ന പദത്തിന്റെ വിഭക്തിക്ക് മാറ്റമില്ല. അതുകൊണ്ട് വിഗ്രഹവാക്യത്തിൽ നിശ്ചിതമായ വിഭക്തിയോടുകൂടിയ ശബ്ദം ഉപസർജനം മാല എന്നതാകയാൽ അത് ഉപസർജനമാണ്. ഉപസർജനം എന്നൊരു സംജ്ഞയാണ്. ആ സൂത്രം നേരത്തെ ഒന്നാണ്. ലഘുസിദ്ധാന്തമതി അത് ഇപ്പോഴാ വരുന്നു. സിദ്ധാന്തമതി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതിന് പൂർവ്വനിപാതമില്ല. അതിന് പൂർവ്വനിപാതമില്ല. പിന്നെ അത്രേ ഉള്ളൂ. പുല്ലിംഗം വരുന്നു എന്നുള്ളതിന് വേണ്ടിയിട്ട് ലഘുസിദ്ധാന്തം തോന്നിയില്ല. ആ സൂത്രം ഇവിടെ വരുന്നു. ഏകവിഭക്തിജ അപൂർവ നിപാതെ വിഗ്രഹ നിയത വിഭക്തി. ഇവിടെ എന്താണ് നിയത വിഭക്തി? മാല. മാലാം അതിക്രാന്ത എന്ന് വിഗ്രഹിക്കുന്നു. അപ്പോ അത് നിയത വിഭക്തിയാണ്. അതിക്രാന്ത, അതിക്രാന്തം, അതിക്രാന്തേന, അതിക്രാന്തായ, അതിക്രാന്താതെന്നെല്ലാം പറയാം. പക്ഷെ മാലാക്ക് മാറ്റം വരത്തില്ല. വിഗ്രഹത്തിൽ നിയതഭക്തി ആയതുകൊണ്ട് അതിന് ഉപസർജനം വന്നു. അത് പൂർവ്വനിവാദം ചെയ്യാൻ പാടില്ല. പക്ഷെ ഭൂസ്ത്രീ ഒരു ഉപസർജന പ്രകാരം ഹർസവും വന്നു. സുപ്പ് വന്നു കഴിഞ്ഞാൽ അതിമാല എന്ന് പറയും. പിന്നെ പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഇതാണ്, പരവലിംഗം ദ്വന്ദ്വ തത്പുരുഷയോ പ്രകാരം അതിന് അത് പരാഭവത്തിനെങ്കിലും വരേണ്ടത്. പക്ഷെ അത് നിഷേധിച്ചതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു? അതനുസരിച്ച് വന്നു വിശേഷത്തിന്. ആ വാർത്തയും അധികം കൊടുത്തിട്ടുണ്ടോ മലയാളം പുസ്തകത്തിൽ? എന്തുകൊണ്ട് പുല്ലിംഗം വന്നു ഉണ്ടോ? ഹിന്ദി വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേതിൽ ഗതാർത്ഥത്തിൽ ഉള്ള പ്രായമായ സമാസം വന്നു. ഇവിടെ ആണെങ്കിലോ ക്രാന്താർത്ഥം. അപ്പോൾ ഇവിടെ രണ്ടും ശ്രദ്ധിക്കേണ്ട കാര്യം സംശയം വരുന്നു. ഈ ഗതാർത്ഥം എന്ന് പറയുന്നതിന് ആണ് പറഞ്ഞത് പ്രഗത എന്ന് പറഞ്ഞത്. ഗതാർത്ഥത്തെയാണ് പറഞ്ഞത് പ്രഗത. അതാണ് ആ ഗതാർത്ഥം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ എന്തു വരുന്നു? പ്രാക്യ സമാസം വരികയാണ്. അപ്പൊ ഗത എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അവിടെ അർത്ഥം പറയുമ്പോൾ എന്ത് പറയുന്നു? പ്രഗത എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇവിടെ ക്രാന്ത അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിക്രാന്തമാണ്. ആ ക്രാന്ത എന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് അർത്ഥം കിട്ടത്തില്ല. കിട്ടുമോ? ക്രമ പാദവിക്ഷേപം എന്ന് പറയുന്ന ഒരു ധാതു ഉണ്ട്, നടക്കുക, ക്രാമതി എന്നൊക്കെ പറയുന്നു. അതിന് നിഷ്ഠ രൂപമാണ് ക്രാന്ത. പക്ഷെ അതിക്രമിച്ചതെന്ന് അർത്ഥം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിവിടെ ചേർക്കണം. അപ്പോ ക്രാന്താദ്യർത്ഥേ എന്ന് പറയുമ്പോ അക്രാന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിക്രാന്തം എന്ന് മനസ്സിലാക്കണം. ഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗമ ധാതുവിൽ നിന്ന് നിഷ്ഠാരൂപം വരുന്നതാണ്. അത് ഭാവാർത്ഥത്തിൽ വരാം. ഗതം അങ്ങനെ വരാം. ഭാവകർമ്മണോഹോ നിഷ്ഠ വർത്തമാനത്തിൽ വരാം. ഭൂതാർത്ഥത്തിൽ വരാം. പല അർത്ഥത്തിലും വരാം. പക്ഷെ ഇവിടെ ഗതാർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ അർത്ഥം? പ്രഗതോ എന്നുള്ള അർത്ഥം കിട്ടണം. അപ്പോ പ്രകൃഷ്ടം ഗത പ്രഗത എന്നർത്ഥം കിട്ടണം. അപ്പൊ പ്രകൃഷ്ടമായ സ്ഥാനത്തെ പ്രാപിച്ചിരിക്കുന്നത്, അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള അർത്ഥം കിട്ടണം. അതാണ് വിഗ്രഹിക്കുമ്പോൾ പ്രാതയ ഗതാത്യർത്ഥം എന്ന് പറഞ്ഞിട്ട് വിഗ്രഹിക്കുമ്പോൾ എന്ന് പറയുന്നു പ്രഗത ആചാര്യ എന്ന് വിഗ്രഹിക്കുന്നു. അപ്പൊ പ്രഗത എന്ന് പറയുന്ന അർത്ഥമാണ്, അല്ലാതെ സമാസിക്കുന്ന പ്രായമായിട്ട് അതിന് ബന്ധമില്ല. ഇതെല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോകരുത്. പ്രാ എന്ന് പറയുന്നത് പ്രഗതയിലെ പ്രായല്ല, മനസ്സിലായോ? സമാസിക്കുന്നത് പ്രഗതയിലെ പ്രായമായിട്ടല്ല, പിന്നെയോ പ്രാതയിലെ പ്രായമായിട്ട്. പ്രഗത എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി? അർത്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അർത്ഥത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു? നിത്യസമാസം, നിത്യസമാസത്തിൽ അസുപത വിഗ്രഹം വരണം. അസുപത വിഗ്രഹത്തിന് വേണ്ടി പ്രഗത എന്ന് പറയുന്ന വേറെ പദമാണ്. പ്രഗതയുടെ പ്രഗത എന്ന് പറയുന്ന അർത്ഥം അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രാതിയാണ് ഇത്. രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം, ചിലപ്പോൾ ആശയക്കുഴപ്പം വരും. അതുപോലെ തന്നെ രണ്ടാമത് അതിക്രാന്ത എന്ന് പറയുന്നത് അർത്ഥമാണ്. എന്തിന്റെ അർത്ഥം? അതിയുടെ അർത്ഥം. എവിടത്തെ അതി? അതിമാലഹ എന്ന് പറയുന്ന അതിയുടെ അർത്ഥം അതിക്രാന്ത എന്നാണ്. അപ്പൊ അതിയുടെ അർത്ഥം വെറും ക്രാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പൂർണ്ണമായ അർത്ഥത്തിന്റെ പൂർണ്ണമായ ബോധം കിട്ടത്തില്ല. അത് ക്രാന്തത്തെ ദർശിക്കുന്നവൻ എന്ന് വെച്ചാൽ ഭൂതവും ഭാവിയെല്ലാം അതിൽ ഉൾപ്പെടും. കഴിഞ്ഞതും കവി ക്രാന്തദർശി എന്നൊക്കെ പറയുന്നത് ഭൂതത്തെയും ഭാവിയെല്ലാം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പ്രയോഗിക്കുന്നത്. ക്രാന്തം ദർശയതി തച്ചീല തച്ചില്ലണിനിയൊക്കെ വരും, കൃതന്തത്തിൽ വരുന്നത് ദർശി എന്നൊക്കെ പറയുന്ന കൃതന്ത രൂപങ്ങളാണ്. അതവിടെ നമ്മൾ പഠിക്കും. അക്ഷം പ്രതികത പ്രത്യക്ഷ പ്രത്യക്ഷം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? അതെന്നെ ഇവിടെ. പ്രതിപര സമാനുഭ്യോ അഷ്ണ കേട്ടിട്ടുണ്ടോ? അവിടെ അക്ഷിശബ്ദമാണ്, അവിടെ അക്ഷിശബ്ദം. ലക്ഷണേന അഭിപ്രതി അഭിമുഖി സമാസം വരുന്നു, സമാസാന്തം വരുന്നു, ടച്ച് വരുന്നു, പ്രത്യക്ഷ ശബ്ദം വന്നു, പ്രത്യക്ഷം എന്ന് വരുന്നു. ഇവിടെ അക്ഷശബ്ദമാണ്. അക്ഷിയും അക്ഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്ഷി എന്ന് പറഞ്ഞാൽ കണ്ണ്, അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. അതവിടെ വിശദീകരിച്ചാണ്. അപ്പോ അക്ഷം പ്രതികഥ, അക്ഷത്തിന് നേരെ വന്നത് എന്ന് വിഗ്രഹിക്കുമ്പോ അവിടെ എന്തുവരും? പ്രത്യക്ഷം വരും. അത് അക്ഷശബ്ദത്തിൽ നിന്ന് തന്നെ വരും. പ്രത്യക്ഷ പുല്ലിംഗം വരാം. എന്തുകൊണ്ട്? വിഷയ ഗതാദ്യർത്ഥേ അക്ഷം പ്രതി ഗതം അങ്ങനെ വരാം സമക്ഷം അഭിമുഖം ഇവിടെ എന്താണ് നേരെ എന്നുള്ള അർത്ഥം അക്ഷത്തിന് അത് അവിഭാവ സമാസത്തിൽ വരുന്നു പ്രത്യക്ഷം എന്ന് പറയും ഇവിടെ വരുമ്പോൾ ഇതിന്റെ ഉദാഹരണങ്ങൾ പലതും വരും ആദ്യം ഇതിന്റെ ഓരോ ഉദാഹരണം നോക്കാം പിന്നെ ബാക്കി വരുന്ന ഉദാഹരണങ്ങൾ നോക്കാം അവാദയകൃഷ്ടാദ്യർത്ഥേ തൃതീയ അവകൃഷ്ട കോകുലയ അവകോകുല ഇതൊരു ശബ്ദം കണ്ടിട്ട് അതിന്റെ അർത്ഥത്തെ എങ്ങനെ പ്രയോഗിച്ചു എന്ന് മനസ്സിലാക്കി വിഗ്രഹിക്കാനേ പറ്റും. അപ്പോൾ അത് പ്രഥമാന്തത്തിലാണോ ദ്വിതീയാന്തത്തിലാണോ തൃതീയാന്തത്തിലാണോ എന്ന് അങ്ങനെ തീരുമാനിക്കാനേ പറ്റും. അർത്ഥമനുസരിച്ച് തീരുമാനിക്കുക. അവാദികൾ എന്ന് പറയുന്നതുകൊണ്ട് പ്രാതി എടുക്കാം. കൃഷ്ടം തുടങ്ങിയ അർത്ഥത്തിൽ തൃതീയ തൃതീയാന്തമായിട്ട് ഇത് തൃതീയാന്തമായിട്ട് അവകൃഷ്ട കോകിലയ അവകോകില കോകില കുയില് അത് വിളിച്ചു വരുത്തിയവൻ ആണാര് അവകോകില എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കൃഷ്ടം അർത്ഥം എന്ന് പറഞ്ഞാൽ അവകൃഷ്ടം എന്നാണ്. കുറിച്ച് ആക്രോശ് അതെന്നാണ് കൃഷ്ട ശബ്ദം വിളിക്കുക. അപ്പോൾ കൃഷ്ട അർത്ഥത്തിൽ വിളിക്കപ്പെട്ടവൻ കോകിലയ അവകൃഷ്ട അവകൃഷ്ടാർത്ഥത്തിൽ അവയുമായിട്ട് സമാസം വരുന്നു തൃതീയാന്തമായി കോകിലാശബ്ദം കോകിലയ അലവിഗ്രഹം എങ്ങനെ വരും അവ കോകില ട അവസൂന്നുണ്ടോ അതിമാല എന്നുള്ളിടത്ത് എങ്ങനെയാ വിഗ്രഹിക്കുന്നത് അതിമാല അം അതിമാല ഹം മാലാം ഇവിടെ അവ കോകില ട സുപുലോപിക്കുന്നു അവ കോകില എന്ന് വരുന്നു. എന്തോരം അടുത്ത് ഏകഭക്തി അപൂർവ നിപാതേ ഗോശ്രിയോർവസർജനസ്യർസും വന്നു അവ കോകില ആദ്യം വരുന്ന ഇതാണ് ലഘു പ്രാപ്താവന അലംപൂർവ ഗതി സമാസേഷ പ്രതിഷേധ വക്തവ്യ അതിനു മുമ്പ് പറയേണ്ടതാണ് ഇത് പരവലിംഗം തന്ത്വ തത്പുരുഷയോ ആദ്യം അത് വരും. അപ്പോൾ വരും ദിഗുപ്രാപ്താവല്ല അലംപൂർവഗതി സമാസേഷ പ്രതിഷേധം അത് കഴിഞ്ഞിട്ട് വരും അവ കോകില കോകിലയാൽ വിളിച്ചു വരുത്തപ്പെട്ടവൻ കുയിൽ കൂകുന്ന കേട്ടിട്ട് വന്നവൻ അങ്ങനെ പറയാം. കുയിൽ നാദം കേട്ടിട്ട് ഒരാൾ അങ്ങോട്ട് പോയി അയാളെക്കുറിച്ച് പറയണം അവ കോകില. അപ്പോൾ ഇവിടെ കൃഷ്ട അർത്ഥത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത് അവകൃഷ്ട എന്ന് പറഞ്ഞു കൃഷ്ടാർത്ഥം എന്ന് പറഞ്ഞപ്പോൾ അവകോകില എന്ന് പറഞ്ഞു. ഇതിവിടെ തൃതീയാന്തവുമായ സമാസം വരുന്നു. കോകില സ്ത്രീലിംഗ ശബ്ദം. ഉപയോഗിക്കാം, ഇവിടെ സ്ത്രീലിംഗം ഉപയോഗിച്ചിരിക്കുന്നു. സമാസിക്കുന്ന ഏതുമായിട്ട് ഉപയോഗിക്കാം. അത് സ്ത്രീലിംഗം കൊടുത്തത് എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ പരവലിംഗം വരുന്നില്ല, ഇത് പ്രാതികൾക്ക് വാർത്തകൾ നിഷേധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുല്ലിംഗ ശബ്ദം കൊടുത്തും ഉദാഹരണങ്ങളെല്ലാം കാണിക്കാം.